ഇവിടെയാണ് തിയറിയുടെ ആപ്ലിക്കേഷൻ വരുന്നത്. വിളിക്കുക കേൾക്കാം. അതായത് ഇപ്പൊ ഈ കോൺഷ്യസ്നസ് ബോധത്തെ കുറിച്ചുള്ള തിയറികൾ പണ്ടുമുണ്ട്, ഒരുപാട് നമ്മുടെ ദർശനങ്ങളിലൊക്കെ ഉണ്ട്. ഇതിന്റെയൊക്കെ ഉപയോഗം എന്ന് പറയുന്നത് എന്താണ്? ശങ്കരാചാര്യർ എഴുതിയിട്ടുണ്ട്, സംഖ്യന്മാർ എഴുതിയിട്ടുണ്ട്, തർക്കികന്മാർ എഴുതിയിട്ടുണ്ട്, ബോധത്തെ കുറിച്ചുള്ള അവരുടെ സിദ്ധാന്തങ്ങൾ. ഇതിന്റെയൊക്കെ ഉപയോഗം എന്താണ്? എന്താണ്? ഇതിരുന്ന് ചിന്തിക്കാം. അതിരുന്ന് ബോധത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പിന്നെ പറയും, അങ്ങനെ ചിന്തിച്ചാൽ മോക്ഷം കിട്ടുമെന്നൊക്കെ പറയും. അത് വിശ്വസിക്കുന്നവരെന്ത് ചെയ്യും? മോക്ഷത്തിന് വേണ്ടി ഇരുന്ന് കുത്തിയിരുന്ന് ചിന്തിക്കും. അതല്ലാതെ ഇതിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. മോക്ഷം കിട്ടിയാ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ മനുഷ്യൻ ചിന്തിക്കും. പക്ഷെ മോഡേൺ തിയറി, PWT ആയാലും IIT ആയാലും, ഇതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. ഇതനുസരിച്ചിട്ടാണ് ഇന്ന് ന്യൂറോ സയൻസിലും മറ്റും ഓരോ ഡയഗ്നോസ് നടത്തുന്നു. ഒരാളുടെ ബോധത്തെ കുറിച്ച് ഇപ്പൊ അനസ്തേഷ്യ ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ എത്രമാത്രം കോൺഷ്യസ്നെസ് ഉണ്ട്, മരുന്ന് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അയാൾ എപ്പോഴാണ് ഉണരുന്നത്, ഇതൊക്കെ പ്രെഡിക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. സർജറി തീരുന്നും പോയി അയാൾ ഉണർന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പൊ സർജറിയുടെ സമയം വരെ നിൽക്കണം. പിന്നെ ഫുള്ളായിട്ടുള്ള അനസ്തേഷ്യാണോ പാർഷ്യലായിട്ടുള്ള അനസ്തേഷ്യാണോ ലോക്കലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തീരുമാനിച്ച് സർജന്മാര് അത് പണി നടക്കുമ്പോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതെങ്ങനെയാണ് അയാളെ ബാധിക്കുന്നതെന്നൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പഠിക്കുകയാണ്. അത്തരം പഠനങ്ങൾക്ക് ഇതാണ്, ഈ തിയറികളാണ്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഇതിന്റെയൊക്കെ പ്രയോജനം. അല്ല വെറുതെ ആൾക്കാർ കൂടി ചേർന്നിരുന്ന് വിചാരം ചെയ്യുക എന്നുള്ളതല്ല. അതാണ് പ്രത്യേകിച്ച് മനുഷ്യന് പ്രയോജനമൊന്നുമില്ല. ഇതങ്ങനെയല്ല, ഇത് വളരെയധികം ഉപയോഗമുള്ളതാണ്. ഇപ്പൊ കോമ സ്റ്റേറ്റ് കിടക്കുന്ന ഒരാള്, അയാളുടെ ഉള്ളിൽ എത്രമാത്രം കോൺഷ്യസ്നെസ് ഉണ്ട്, മിനിമൽ കോൺഷ്യസ്നെസ്സേ കാണൂ, അതിൽ നിന്ന് അയാൾക്ക് തിരിച്ചു വരാൻ പ്രൊഗ്നോസിസ് എന്ന് പറയും. പ്രൊഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരമുണ്ടാത്ത പ്രോഗ്നോസിസ് എന്ന് വെച്ചാൽ റിക്കവറി. കോമമായി കിടക്കുന്ന ഒരാള് തിരിച്ചു വരാം. ആ റിക്കവറിയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ കോൺഷ്യസ്നെസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഇയാളുടെ കണ്ണടഞ്ഞിരിക്കും. ഏത് ഈ കോമയിൽ കിടക്കുന്ന ആളുടെ കണ്ണടഞ്ഞിരിക്കും, ശരീരത്തിൽ ഒരു ചലനവും കാണത്തില്ല. അയാളുടെ ജീവൻ നിലനിൽക്കുന്നത് മറ്റ് മെഡിക്കൽ സപ്പോർട്ടിലാണ്, വെന്റിലേറ്ററിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അയാളിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടാകത്തില്ല, എന്തെങ്കിലും ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്നു? ഒരേ ഒരു വഴി എന്ന് പറയുന്നത് എന്താണോ, മെഷീനുകൾ ഉപയോഗിച്ച് പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോ അയാളുടെ കോൺഷ്യസ്നെസ് എങ്ങനെയാണ്, ഫൈ വാല്യൂ എത്രയാണ് ഉയർന്നിരിക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ ഗ്ലോബൽ ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് അവർ പരിശോധിക്കുന്നത്. എത്രമാത്രമുണ്ട്, അത് മിനിമലാണോ കൂടുതലാണോ, എവിടെയൊക്കെ ബ്രോഡ്കാസ്റ്റിംഗ് കൊണ്ട് ഇവിടെ ഇല്ല. ഈ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഭാവിയിൽ അയാളുടെ റിക്കവറിയൊക്കെ തീരുമാനിക്കുന്നത്. അതിനൊക്കെ ബേസായിട്ട് വരുന്ന ഈ രണ്ട് തിയറികളാണ് പ്രധാനമായിട്ടും. അപ്പൊ ഇത് ഉപയോഗമുള്ള കാര്യങ്ങളാണ്, അതിനനുസരിച്ചുള്ള ഈ ജീവനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ഒരാള് വേറൊരു അവസ്ഥയുണ്ട്, വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയും. വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമ പോലെ തന്നെയാണ്, ചലനങ്ങളൊന്നും കാണത്തില്ല, പക്ഷെ അയാളുടെ കണ്ണ് തുറന്നിരിക്കും, ഒരു ചലനവും കാണത്തില്ല. അയാളുടെ ഉള്ളിലും ചെറിയ ബോധം കാണും, സപ്പോർട്ടില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതിന് സാധനം വേണം, ലങ്സ് വർക്ക് ചെയ്യുന്നതിന് സാധനം വേണം. അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ഇപ്പൊ അവരുടെ കണ്ടീഷൻ അറിയണം, അവരുടെ എങ്ങനെയാണ് അവരുടെ കോൺഷ്യസ്നെസ് ഇപ്പോൾ ഉള്ളതെന്നുള്ളത്. കാരണം കോൺഷ്യസ്നെസ്സിന്റെ പ്രത്യേകത എന്താണ്? കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ അത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. ഒരു കാരണവശാലും വേറൊരാളെ അവനെ മനസ്സിലാക്കാൻ പറ്റില്ല. എന്റെ ബോധം അത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് വേറൊരാൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ അത് മനസ്സിലാക്കാനുള്ള ഒരേ ഒരു വഴി എന്താണ്? തേർഡ് പാർട്ടി ഇത്തരം മെഷീനുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ പഠിക്കുക എന്നുള്ളതാണ്. അല്ല, വേറെ വഴിയൊന്നുമില്ല. അത് കോൺഷ്യസ്നെസ്സിനെ പഠിക്കാൻ പറ്റുമോ? നേരിട്ടില്ല. അപ്പൊ ബ്രെയിനിന്റെ ആക്ടിവിറ്റി ഒക്കെയാണ് പഠിക്കും. അങ്ങനെ പഠിക്കുന്നിടത്ത് അവർ ഈ തിയറികളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലാണെങ്കിൽ ഒരാള് അയാൾ കണ്ണു തുറന്ന് ഇങ്ങനെ കിടക്കുന്നു, ഒരു ബോധവുമില്ല. ചിലപ്പോൾ അയാൾ തിരിച്ചു വരാം, ചിലപ്പം തിരിച്ചു വരാതെ ഇരിക്കും. പല അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകും. അവന്റെ ബ്രെയിനാണ് കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത്. ലോക്ക് ഇൻ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്, കേട്ടിട്ടുണ്ട്? ഒരിക്കലും അത് വലിയ വാർത്തയായതാണ്. അതായത് സ്ട്രോക്ക്, കടുത്ത സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രെയിനിന്റെ ഈ താഴെ ബ്രെയിൻ സ്റ്റെം എന്ന് പറയും, അതിന് പോൺസ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ഒരു കുതിര ലാടത്തിന്റെ ആകൃതിയായിരിക്കും. അതിനെന്തെങ്കിലും കേടുപറ്റി കഴിഞ്ഞാൽ താഴോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പിന്നെ നടക്കത്തില്ല. അപ്പോ ശരീരം അങ്ങനെ കിടക്കും. അയാളുടെ ബുദ്ധി, കോൺഷ്യസ്നെസ്സും ഇന്റലിജൻസും രണ്ടും സാമാന്യം വർക്കുകയും ചെയ്യും. അതാണ് ഒരു പ്രശ്നം. മറ്റവർക്കെന്ന് വെച്ചാൽ അത് മിനിമലായിരിക്കും, വർക്ക് ചെയ്യത്തില്ല. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അത് പ്രോബ്ലം സോൾവിംഗ് ഉള്ള ശേഷി. അതാണ് ഇന്റലിജൻസ്. പ്രോബ്ലം സോൾവിങ്ങിനുള്ള ശേഷി, അതിനാണ് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. രണ്ടാണോ? ഒന്നല്ല, കോൺഷ്യസ്നെസ് വേറെയാണ്, ഇന്റലിജൻസ് വേറെയാണ്. പ്രോബ്ലംസ് അതായത് ഒരു കാൽക്കുലേറ്ററിൽ ഇന്റലിജൻസ് ഉണ്ട്, പക്ഷെ കോൺഷ്യസ്നെസ് ഇല്ല. ന്യൂറോ സയൻസിന്റെ കാഴ്ചപ്പാടി പറയുന്നതാണ്. എന്തു ചെയ്യും? അത് കാൽക്കുലേഷൻ നടക്കും, അതിന്റെ അകത്ത് കാൽക്കുലേഷൻ നടക്കുന്നില്ല. അപ്പോ കണക്ട് ചെയ്യുന്നതിനുള്ള ശേഷി അത് ഇന്റലിജൻസിന്റെ ഇടയാണോ? പക്ഷെ അവിടെ കോൺഷ്യസ്നെസ് ഇല്ല. പിന്നെ ഈ ആ യേത്തി അനുസരിച്ച് ഇനി എവിടെയെങ്കിലും കോൺഷ്യസ്നസ് ഉണ്ടായാൽ നമ്മൾ അറിയണമെന്നുമില്ല. അത് മറ്റൊരു കാര്യം. പക്ഷെ കോൺഷ്യസ്നസ് ഉള്ള എല്ലായിടത്തും ഇന്റലിജൻസ് വേണമെന്നില്ല. കോൺഷ്യസ്നസ് ഇല്ലാതെ ഇന്റലിജൻസ് ഉണ്ടാകാം. ഒരു കമ്പ്യൂട്ടറിൽ AI ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നു, AIയിൽ ഇന്റലിജൻസ് ഉണ്ട്. കാരണം അത് എഴുതി തരും. ഇപ്പോ എന്താണ്, നമ്മൾ കുറെ ആശയങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, മനസ്സിലായോ, കുറച്ച് ആശയങ്ങൾ കൊടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചാർട്ട് അയച്ചു തന്നു, AIക്ക് കുറച്ച് ആശയങ്ങൾ കൊടുത്തിട്ട് എല്ലാം കൂടെ വെച്ചൊരു ചാർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു, AI ഉണ്ടാക്കി തന്നോണം 5 മിനിറ്റിനാണ്. നമ്മളതുപോലെ ഒരു ചാർട്ട് ഉണ്ടാകണമെങ്കിൽ എത്ര സമയം എടുക്കും? പടങ്ങളെല്ലാം ചേർത്തെല്ലാം നമ്മൾ പറയണം. AI ഉണ്ടാക്കുന്നു. നമ്മളിരുന്നു കുത്തിയിരുന്ന് ചെയ്യേണ്ട കാര്യം. എന്തുകൊണ്ട്? അതിന് ഇന്റലിജൻസ് ഉണ്ട്. പക്ഷെ എന്തില്ല? കോൺഷ്യസ്നസ്. ഇത് തന്നെ ഇനിയിപ്പോ മലയാളത്തിൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞു, മലയാളത്തിൽ ഉണ്ടാക്കി തരും, ഇംഗ്ലീഷിൽ ഉണ്ടാക്കി തരും. അത് അതിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കും. അപ്പൊ ഈ ലോക്കൻ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥ, വലിയ സ്ട്രോക്ക് ഒന്നും ബ്രെയിനിൽ സംഭവിച്ചവര്, അവർക്ക് ഇന്റലിജൻസ് ഉണ്ടാവും, കോൺഷ്യസ്നസ് ഉണ്ടാവും. കോമയിലും മറ്റും വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലൊക്കെ വളരെ മിനിമം കോൺഷ്യസ്നസ്സേ കാണും. ഇവിടെ അങ്ങനെ എന്താ, രണ്ടും ഉണ്ടായിരിക്കും. ഒരു ഒരിക്കലും വലിയ വാർത്തയാണ് ആയതാണ് ആ സംഭവം. ഒരു ഫ്രഞ്ച് ജേർണലിസ്റ്റ് അയാളൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു, 144 പേജ് ഉള്ള ഒരു പുസ്തകം. അന്നതൊരു വലിയ വാർത്തയായിരുന്നു. 1997 ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഡൈവിംഗ് ബെൽ ആൻഡ് ദി ബട്ടർഫ്ലൈ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത, അതിന് അത് പിന്നെ സിനിമയായി, ബെസ്റ്റ് സെല്ലറായിരുന്നു ഒരു കാലത്ത് വേൾഡിൽ. ഫ്രഞ്ചിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഈ പുസ്തകം എഴുതുന്നത് ലോക്കൻ സിൻഡ്രോമിലായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ കിടക്കുന്നു, അതിന്റെ പ്രത്യേകത ശരീരത്തിന് ഒരു ചലനവും സംഭവിക്കത്തില്ല. അയാളുടെ ഇടത്തെ കണ്ണിന്റെ പോളകൾ മാത്രം ചലിക്കും, അത് അപ്പ് ഡൗൺ അങ്ങനെ ചലിക്കത്തുള്ളൂ. തുറക്കുക അടയ്ക്കുക, തുറക്കുക അടയ്ക്കുക, വേറെ ഒന്നും സംഭവിക്കത്തില്ല. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അയാള് 844 പേജുള്ള ഒരു പുസ്തകം എഴുതി. എങ്ങനെ സാധിച്ചത്? അയാളൊരു അസിസ്റ്റന്റിനാണ് നിർത്തി അയാളുടെ കൂട്ടത്തിൽ. അടുത്ത് അയാളുടെ കണ്ണടയ്ക്കുന്നതും തുറക്കുന്നതും അയാളുടെ ഭാഷയാക്കി, മനസ്സിലായോ? എന്നിട്ട് അതനുസരിച്ച് വാക്കുകൾ ഉണ്ടാക്കി. ഒരു വാക്യ എ എന്ന് പറയുന്നതിന് ഒരു തുറക്ക്, ബി എന്ന് പറയുന്നതിന് രണ്ട് തുറക്ക്. ഞാൻ വെറുതെ പറയുന്നു, ഇതുപോലെ ഒരു കണക്ക് വെക്കാറുണ്ട്. അപ്പൊ ഒരു കണ്ണേ വർക്ക് ചെയ്യുന്നു, ഏകദേശം 200,000 കണ്ണ് ചിമ്മൽ ചിമ്മി എന്നാണ് പറയുന്നത്. ഈ പുസ്തകത്തിന് വേണ്ടി കമ്മ്യൂണിക്കേഷൻ നടത്തി ഒരാൾ ഇതെല്ലാം എഴുതിയെടുത്തു, വേറെ മെഷീനൊന്നുമില്ല. അപ്പോ എന്തുകൊണ്ടാണത്? അയാളുടെ കോൺഷ്യസ്നസ്സും അയാളുടെ ഇന്റലിജൻസും ശരിയായി വർക്ക് ചെയ്യുന്നുണ്ട്. സിനിമ ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഡൈവിംഗ് ബെൽ ആൻഡ് ബട്ടർഫ്ലൈ. ഈ ഡൈവിംഗ് ബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കപ്പലിൽ, അബദ്ധം പറയുന്നത് ഞാൻ പറഞ്ഞു കേട്ടിട്ട് ആദ്യം കേൾക്കുകയാണ്, എന്നാലും വ്യാഖ്യാനിക്കുകയാണ്. ഭയങ്കര തന്റെ ഇടമാ. ഡൈവിംഗ് ബെൽ എന്ന് പറയുന്നത് ഈ കപ്പലില് മുങ്ങൽ വിദഗ്ധന്മാർ, ഡൈവേഴ്സ്, അവർ കപ്പലിൽ നിന്ന് താഴേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്യാപ്സൂൾ ഉപയോഗിക്കും, ഒരു വെസൽ. അതിന്റെ അകത്ത് കയറി താഴെ പോയിട്ട് അവിടെ നിന്നാണ് അവര് എങ്ങാനും സമുദ്ര പര്യവേഷണത്തിനൊക്കെ പോകുന്നു. അങ്ങനെ ഇങ്ങനെ കെട്ടിയിറക്കുന്ന ഒരു സാധനം കപ്പലിൽ നിന്ന്, അതാണ് ഡൈവിംഗ് ബെൽ. തന്റെ പേരാണ്, തന്റെ ശരീരത്തിനാണ് അയാൾ കൊടുത്ത പേര് ഡൈവിംഗ് ബെൽ. ബട്ടർഫ്ലൈ എന്ന് പറയുന്നതിന്റെ അയാളുടെ മനസ്സ്. അപ്പോ അയാൾ ഇങ്ങനെ കിടക്കുന്നത് ഒരു ഡൈവിംഗ് ബെല്ലിനെ പോലെ, കാരണം അത് വേറെ നിയന്ത്രണത്തിലല്ല. പിന്നെ മനസ്സെന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ അയാളുടെ ആ കഥയിൽ ഹ്യൂമറുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഒരു കഥയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അയാളുടെ ജീവിതവും എന്നായിട്ട് ബന്ധപ്പെടുത്തി അയാളുടെ ഭാവനയെല്ലാം ചേർത്ത്. അപ്പോ ലോകത്തിൽ ഒരുപാട് ചർച്ച ചെയ്ത ഒരു സംഭവമാണ്. ഞാനത് ഈ 97 വായിച്ച എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പത്രങ്ങളിലൊക്കെ വന്നു ഇങ്ങനെ ഒരാളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അപ്പോ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അയാളുടെ കോൺഷ്യസ്നെസ്, അയാളുടെ ഇന്റലിജൻസ് എല്ലാം പഠിക്കുന്നതിനും ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചു. പിന്നെ അധികാരങ്ങൾ ജീവിച്ചില്ല. ഇതെല്ലാം പഠിക്കുന്നത് ഈ തിയറികൾ ഉപയോഗിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. എത്ര ഫയുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ പഠനങ്ങൾ ഉപയോഗമുള്ളതാണ്. അതാണ് ഈ പഠനങ്ങളൊന്നും പൂർണ്ണമല്ല. എന്തുകൊണ്ടത്? ആ ഇപ്പോഴത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ IIT എന്ന് പറയുന്ന ഇപ്പൊ 4th വേർഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനിയും അത് പരിഷ്കരിക്കും. പക്ഷെ അത് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ്. അതാണ് അതിന്റെ ഇതിന്റെ ഒരു ഗുണം. നിങ്ങൾ പഠിക്കുന്ന ദർശനങ്ങളും അതും ഇതുമൊക്കെ ആയിട്ടുള്ള വ്യത്യാസം അവിടെ വരും. ആപ്ലിക്കേഷനുണ്ട്. കാരണം കേവലം സബ്ജക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കുന്ന ഈ കോൺഷ്യസ്നെസ്സിന് ഒരു എത്രയാണെന്ന് അതിനെ അളന്ന് മനസ്സിലാക്കുക, അതൊരു വലിയ കാര്യമാണ്. എന്നാൽ അത് നേരിട്ട് മനസ്സിലാക്കാനും പറ്റില്ല. ബ്രെയിൻ സ്റ്റഡിയിലൂടെയാണ്, അവിടെ നടക്കുന്ന സിഗ്നലുകളും മറ്റും കണ്ടിട്ടാണ് പഠിക്കുന്നത്, ഉപകരണങ്ങൾ വെച്ചിട്ട്. അപ്പോ ഈ IIT അനുസരിച്ചിട്ടാണെങ്കിൽ അവിടെ എത്രമാത്രം കോംപ്ലക്സിറ്റി ഉണ്ടോ അത്രമാത്രം എന്തായിരിക്കും ശരിയാ പറഞ്ഞു. കറക്റ്റ്. അത്രമാത്രം കോൺഷ്യസ്നെസ് വ്യക്തമായി. ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇപ്പൊ ആരും ഓർത്തില്ലല്ലോ, ഒരാളല്ലേ ഓർക്കാണ്ടായിരുന്നു. നല്ലത് പറഞ്ഞ നമ്മൾ അംഗീകരിക്കണം, അബദ്ധം പറഞ്ഞ അബദ്ധമൊന്നും പറയാം. ഇവിടെ ഇരിക്കുന്ന വേറെ ആരും പറഞ്ഞില്ല, ഒരാളെ പറഞ്ഞു. പറഞ്ഞ അത് അംഗീകരിക്കും, മോശം പറഞ്ഞ അതും പറയും. അതിനെന്തായാലും അഭിനന്ദനങ്ങൾ ഓർത്തു പറഞ്ഞു. അതെന്തുകൊണ്ടാണ് പറയുന്നത്? എഴുതുന്നോണ്ടാണ്. അതാണ് എഴുതുന്നതിന്റെ ഗുണം. അപ്പൊ എഴുതുമ്പോ ഒരു കണ്ണൂടെ കേൾക്കുന്നു, ശ്രദ്ധിക്കുന്നു, എഴുതുന്നു. അതിന്റെ ഗുണം എന്തായാലും കാണുന്നു. ഇത് കഴിഞ്ഞു പോയി കഴിഞ്ഞൊന്നും ഒരിക്കൽ ഒന്ന് കേട്ടു പോക്ക് പോലുമല്ല, വേറെ എന്തെങ്കിലും പണികളിലേക്ക് പോകും. ആരും കേൾക്കത്തില്ല. അതുകൊണ്ട് എന്താണ്, നമുക്കത് ഒരിക്കലും അതിന്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും അതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടാകത്തില്ല. ഒരിടത്ത് നമുക്കതിനെ ആർക്കും പറഞ്ഞു കൊടുക്കാനുള്ള ശേഷി ഉണ്ടാകത്തില്ല. വെറുതെ ഒരു കഥ കേൾക്കുന്നുള്ള കഥയാണെങ്കിൽ കുറച്ചെങ്കിലും ഓർമ്മയിരിക്കും. സയൻസ് ആയത് തൊട്ട് ഓർമ്മയിരിക്കത്തും കേൾക്കുന്ന പ്രയോജനമില്ലാതായി, ടൈം വേസ്റ്റ് ചെയ്തു. കാരണം നിങ്ങളൊക്കെ ചിന്തിക്കുന്ന എന്താണ്, ജീവിക്കുന്നതിനെ ആവശ്യമൊന്നുമില്ല. ജീവിച്ചു പോകാൻ എന്തെങ്കിലും പറ്റിപ്പ് പരിപാടികൾ മതി, അതിന് സയൻസിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ജീവിച്ചു പോകാമെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനാണ്? എന്താണ് എഫർട്ട് കൊടുക്കാൻ തയ്യാറല്ലേ? അങ്ങനെ അങ്ങനെയല്ല, നമ്മുടെ ഓഡിയൻസ് അനുസരിച്ചിരിക്കും. നല്ല ഒരു ഓഡിയൻസ് ആണെങ്കിൽ അവരോട് ഇങ്ങനെ കാഴ്ചപ്പാടുകളുണ്ടെന്ന് പറഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യും, അതിന് അംഗീകാരം കിട്ടും. അപ്പൊ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് അത് പറയാൻ പറ്റിയ എവിടെയെന്നറിയാമോ? എവിടെയാണ്? സ്റ്റുഡൻസിനോട്. സ്റ്റുഡൻസിനോട് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അവരത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. ഞാനീ പറയുന്ന മാത്രം പോരാ, കാരണം എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഇപ്പൊ തന്നെ ചോദിച്ചല്ലേ എന്താണ് ഇന്റലിജൻസ് എന്ന്. അപ്പൊ ഇന്റലിജൻസ് എന്താണെന്ന് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം ഇന്റലിജൻസ് എന്താണെന്ന്. എങ്ങനെയാണ് ഇന്റലിജൻസ്? അതായത് നമ്മുടെ എവല്യൂഷൻ തിയറി അനുസരിച്ച് ഏകദേശം 3.5 ബില്യൺ ആണ് കേട്ടോ. ബില്യൺ എന്ന് വെച്ചാൽ എത്ര പൂജ്യമാണ്? അതുപോലെ ബില്യൺ ബില്യൺ മില്യൺ അല്ല, പത്താണ്. ഞാൻ പറഞ്ഞതാണ് നേരത്തെ 6, 9, 12 ഇങ്ങനെ പോകുന്നു. നിങ്ങള് കണ്ടുപിടിച്ചാ, ഇരുന്ന് എണ്ണി കണ്ടുപിടിച്ചാ. അപ്പോഴാണ് ആ ഇതുണ്ടാവുന്ന, എന്താണ് ബാക്ടീരിയ ഉണ്ടാവുന്നത് ആദ്യം. എന്നുവെച്ചാ ആദ്യത്തെ ലൈഫ് ഫോം, അതിനുള്ള ലൈഫ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളോട് എത്രയോണം പറഞ്ഞാലും അറിയാമല്ല, പറയുന്നോണ്ട് എനിക്കൊന്നുകൂടെ ഓർമ്മ വരുമല്ലോ. ആദ്യത്തെ ലൈഫ് ഫോം എന്ന് പറയുന്നത് അതൊരു റിയാക്റ്റീവ് സിസ്റ്റമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോൺഷ്യസ്നെസ്സിലെ ഇന്റലിജൻസ് ഉണ്ട്, പക്ഷെ ജീവനുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. റിയാക്റ്റീവ് സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയക്ക് അതിന് ദോഷകരമായ എന്തെങ്കിലും ഒരു കെമിക്കൽ കണ്ടുകഴിഞ്ഞാൽ അത് അവിടെ നിന്ന് മാറും. അതിന് അനുകൂലമായ ഒരു സാധനം കണ്ടുകഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകും. അതിന് നമ്മൾ ജീവനുണ്ടെന്ന് പറയും, പക്ഷെ കോൺഷ്യസ്നെസ്സും ഇല്ല ഇന്റലിജൻസും ഇല്ല. അത് കഴിഞ്ഞൊരു 600 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശമാണ് ഈ കണക്കൊക്കെ പറയുന്നത്, ജെല്ലി ഫിഷ് ഉണ്ടായി വെള്ളത്തിൽ. അതിനാണ് നെർവ് സിസ്റ്റം അപ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത്. നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനല്ല നെർവ്, മറ്റേത് ഏകകോശ ജീവിയാണ്. അതിന് നെർവ് ഒന്നുമില്ല. നെർവ് സിസ്റ്റം ഉണ്ടാകുമ്പോൾ അതിന് ചെറിയ മിനിമൽ കോൺഷ്യസ്നെസ് അതി വരും. അത് ഏകദേശം 600 മില്യൺ വർഷം. പിന്നീട് ഒരു 300 മില്യൺ വർഷമാണ്, ബില്യൺ അല്ല, വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കുള്ള ഫിഷ് ഉണ്ടായി. ഇന്നത്തെ ഫിഷ് അല്ല അന്നത്തെ ഫിഷ്. അതിന് ചെറുതായിട്ട് ബ്രെയിൻ ഉണ്ടായി. ബ്രെയിൻ ഉണ്ടാകുമ്പോൾ ഇന്റലിജൻസ് കുറച്ചുകൂടി വികസിച്ച്, അത് മാത്രമല്ല മെമ്മറി ഉണ്ടായി, ബ്രെയിൻ വികസിച്ചു. അപ്പൊ ഇന്റലിജൻസ് അല്ല, സോറി, കോൺഷ്യസ്നെസ് കുറച്ചുകൂടി ഉണ്ടായി, മെമ്മറി ഉണ്ടായി. അതിന് വേറൊരു ശേഷി ഉണ്ടായി, അതിന്റെ മൂവ്മെന്റ് ഒക്കെ അതിന് നിയന്ത്രിക്കാൻ പറ്റി. അതൊക്കെ കാരണം അതിന്റെ ബ്രെയിൻ വരുന്നോണ്ടാണ്. എത്ര വർഷം മുമ്പാണ്? 60 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഡോൾഫിൻ ഉണ്ടായി. ഏകദേശ കണക്കുകളാണ്. ഡോൾഫിൻ ഉണ്ടായി കഴിഞ്ഞപ്പോ അതിന് കുറച്ചുകൂടി ഇന്റലിജൻസ്, കോൺഷ്യസ്നെസ് ഉണ്ടായി, ചെറിയ ഇന്റലിജൻസ് ഉണ്ടായി, അതിന് ഇമോഷൻസ് ഉണ്ടായി. ഇതൊക്കെ ബ്രെയിനിന്റെ വികാസം അനുസരിച്ചിട്ടാണ്. അപ്പോഴാണ് ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 30 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മാമൽസ് ഉണ്ടായി. എന്നുവെച്ചാൽ അതിൽ പ്രധാനമായി വന്ന പട്ടികള്, കാക്ക, ഇതിനൊക്കെ ഇന്റലിജൻസ് കൂടിയെന്നേ ഉള്ളൂ. മനുഷ്യന്റെ ഇന്റലിജൻസ് ഒന്നുമില്ല. അതിന് പറ്റിയ ചില പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ടായി, കോൺഷ്യസ്നെസ്സും കൂടി. അത് കഴിഞ്ഞ ഏകദേശം 300,000 വർഷങ്ങൾക്ക് മുമ്പാണ് ആരുണ്ടായത്? ഹോമോ സാപ്പിയൻസ്, നമ്മുടെ പൂർവികന്മാർ. അവരുണ്ടായി കഴിഞ്ഞപ്പോ എന്തുണ്ടായി? ഇന്റലിജൻസ് ശരിക്കും അങ്ങോട്ട് വികസിച്ചപ്പോഴാണ് മാത്സ് ഉണ്ടായത്, ഫിലോസഫി ഉണ്ടായത്, സയൻസ് ഉണ്ടായത്, ആർട്സ് ഉണ്ടായത്. അതുകൊണ്ട് ഫിലോസഫി എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു 3.5 ലക്ഷം വർഷം അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ കോൺഷ്യസ്നെസ്സും ഡെവലപ്പായി, ഇന്റലിജൻസും ഡെവലപ്പായി. ആ ഇന്റലിജൻസ് ആണ് ഇന്ന് നമ്മൾ കൊണ്ട് നടക്കുന്നത്. പ്രോബ്ലം സോൾവിങ്ങിന്, റീസണിങ്ങിന് ഇന്റലിജൻസ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥയിൽ കിടക്കുന്ന ഒരു രോഗി, എന്താണ് അതിന്റെ പേര് പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, മെമ്മറിയില്ല. വെജിറ്റേഷൻ സ്റ്റേറ്റ്, കോമ, പിന്നെ ഒന്നുകൂടെ ഞാൻ 3-4 തവണ പറഞ്ഞു. എന്താ ഉണ്ടായിരിക്കുന്നു? പണ്ഡിതൻ ഉണ്ടായിരിക്കുന്നു, ലോക്കിൻ സിൻഡ്രോം. കഥ വരെ ഞാൻ പറഞ്ഞില്ലേ? കഥയെങ്കിലും പറഞ്ഞപ്പോ ഓർത്തിരിക്കുന്നു. അത് ഇത് വന്നതുകൊണ്ടാണ് പറ്റിയത്. സാധാരണ അങ്ങനെ വരാറുണ്ട്, കണ്ണു മാത്രം ചലിക്കും. അങ്ങനെയൊക്കെ കിടക്കുക എന്ന് പറഞ്ഞ വലിയ കഷ്ടമാണ്, പക്ഷെ എന്ത് ചെയ്യും, മരിക്കില്ലല്ലോ. പിന്നെ മിനിമൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അന്ന് റിക്കവറി വരും, അത് ഈ സ്ട്രോക്കൊക്കെ വന്നിട്ടും ആക്സിഡന്റ് വന്നിട്ടും ഒക്കെ അവർക്ക് എന്താണ്, നമ്മൾ പറയില്ലേ ശരിക്കും ബോധമില്ല. ആൾക്കാരൊക്കെ കണ്ടാ തിരിച്ചറിയുന്നുണ്ട് അത്ര തന്നെ. വേണ്ടപ്പെട്ടവർ എന്നാ കരയും, അതിന്റെ അർത്ഥം തിരിച്ചറിയുന്നു എന്നാണ്. അതിൽ നിന്നൊക്കെ തിരിച്ചു വരാം. ആ സമയത്ത് അവരുടെ ഉള്ളിൽ കോൺഷ്യസ്നെസ് കാണും, പക്ഷെ അത് വളരെ കുറവായിരിക്കും. ഈ അവസ്ഥകളിൽ കിടക്കുന്ന രോഗികളെ ചികിത്സിക്കണമെങ്കിൽ അവരുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയണം. അറിയുന്നതിന് ബേസിക്കായി ഉപയോഗിക്കുന്ന തിയറികളാണ് ഈ പറഞ്ഞ സാധനങ്ങൾ. ഇപ്പം ജീവി, ആദ്യം ജീവനുണ്ടായി, എവല്യൂഷണറി സയൻസ് പറയുന്നതാണ്. ആദ്യം ജീവനുണ്ടായി, പിന്നീട് എന്തുണ്ടായി? ജീവനുണ്ടായതാണ് ഏകവശ ജീവി എന്ന് പറയുന്നത്. പിന്നീട് എന്തുണ്ടായി? കോൺഷ്യസ്നെസ് ഉണ്ടായി. അത് കഴിഞ്ഞ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തപ്പോഴാണ് എന്തുണ്ടായത്? ഇന്റലിജൻസ് ഉണ്ടായത്. അപ്പോഴാണ് അത് ഏകദേശം പ്രകടമായി തുടങ്ങുന്ന ഈ ഡോൾഫിന്റെ ഒക്കെ കാലം മുതലാണ് ചെറിയ രീതിയിൽ. പിന്നെ മാമൽസ് വന്നപ്പോ കുറച്ചുകൂടെ. അതൊക്കെ അതിന്റെ കൂട്ടത്തിൽ വരും. അതായത് ഇന്റലിജൻസ് ഉള്ള ജീവികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അങ്ങനെ കുറെ ജീവികൾ വരും. കാക്കയ്ക്ക് നല്ല ബുദ്ധിയാണ്, റീസണിങ് ഉണ്ട്. കാരണം പാത്രത്തിനകത്ത് കല്ലെടുത്തോണ്ട് ഇട്ടിട്ട് വെള്ളത്തിന്റെ ഹൈറ്റ് കൂട്ടും. അത് റീസണിങ് ആണ്. നമ്മുടെ ഉള്ളിയിരിക്കുന്ന ബുദ്ധി തന്നെയാണ് അതിനും പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനുണ്ട്, അതായത് ചെറിയ ചെറിയ ഇതിലുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ കാര്യം പ്രത്യേകം പറയുന്നത്. ആ ഒളിച്ചു വയ്ക്കും, പിന്നെ മറന്നു പോകും. പക്ഷെ ഏറ്റവും വലിയ അതിശയം ഇതാണ്, ചില പക്ഷികൾക്കുള്ള ഈ ശേഷി. അത് ശരിക്കുള്ള റീസണിങ് ഇല്ല, എങ്ങനെ മനസ്സിലാവും? വെള്ളം കുറഞ്ഞു കിടക്കുന്ന ഒരു പാത്രത്തിൽ കല്ലുകൊണ്ടിട്ട് കഴിഞ്ഞ വെള്ളം കൂടും എന്നുള്ള ബുദ്ധി എങ്ങനെയുണ്ട്? പിന്നെ ബുദ്ധിയുണ്ടാകാനേ പറ്റും. അതാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്, പ്രോബ്ലം സോൾവിങ്. അതൊരു പ്രോബ്ലമാണ്, അതിന് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, അത് സോൾവ് ചെയ്യുന്ന അതിന്റെ ഒരു ബുദ്ധി ഉപയോഗിച്ച്. ആ കൂട്ടില് കൂട് ഉണ്ടാക്കുമ്പോ പല എഞ്ചിനീയറിംഗിലും പല പ്രശ്നങ്ങളും നേരിടും, നമുക്കറിയില്ലെന്നേ ഉള്ളൂ. ആ പ്രശ്നങ്ങളെല്ലാം എന്ത് ചെയ്യും? സോൾവ് ചെയ്യും. പക്ഷെ മനുഷ്യന്റെ ഇന്റലിജൻസ് അല്ല അവിടെയുള്ളത്, അത് അതിന്റേതായ അതിന് ജന്മനാ കിട്ടിയിട്ടുള്ള ഒരു, അതിന്റെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോ കിട്ടിയ ഒരു ശേഷി. അതിനത്രേ പറ്റൂ. അതിൽ കൂടുതൽ അതിന് മാത്തമെറ്റിക്സ് ഒന്നും അറിയത്തില്ല. പക്ഷെ അറിയാതെയില്ല, കാരണം ഈ കൂട്ടിന്റെ അളവൊക്കെ കറക്റ്റ് ആവണമെങ്കിൽ എന്ത് വേണം? കുറച്ച് മാത്തമാറ്റിക്സ് അറിഞ്ഞിരിക്കണം. പക്ഷെ നമ്മുടെ അല്ലെന്നേ ഉള്ളൂ, അതിനൊരു കണക്കൂട്ടലുണ്ട് അല്ലേ. ഒരു കാക്കയുടെ കൂട് ഒരു ഇത് വെച്ചു കഴിഞ്ഞാൽ ചെറിയ കാറ്റൊന്നും വന്നാൽ അത് ഇളകി പോകത്തില്ല. അപ്പൊ അത് അതിന് കാൽക്കുലേഷൻ ഉണ്ട്. ചെറിയ കമ്പി വളച്ചു വെക്കുന്ന കൈകൊണ്ട് തന്നെ വസ്ത്രം മനസ്സിലാക്കാൻ പറ്റാതെ കമ്പികള് വളച്ച് റെഡിയാക്കി അത് കൊരുത്തു വയ്ക്കും. ഇളകി പോകാതിരിക്കാനേ നമ്മളെ ഈ വാർക്കപ്പണിക്കാർ കമ്പി വെട്ടുന്നത് പോലെ ഇവനും കൊരുത്തു വയ്ക്കും ഇളകാനും. അപ്പൊ അവിടെയൊക്കെ ഒരു റീസണിങ് പ്രവർത്തിക്കുന്നു. ആ അവിടെയൊക്കെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ജീനല്ല, അതിന്റെ ജീൻ വേറെ, നമ്മുടെ ജീൻ വേറെ. മനുഷ്യൻ നമ്മുടെ ജീൻ വേറെയാണ്, അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ശേഷിയൊക്കെ ഉണ്ടാവും. നമ്മളത് ഡെവലപ്പ് ചെയ്തൊന്നും അവരിൽ അത്ര ഡെവലപ്പ് ആയിട്ടുള്ളൂ, വളർച്ചയില്ല. ഇത് ഈ എവല്യൂഷൻ ട്രീയിൽ പല ബ്രാഞ്ചിലേക്ക് പോയപ്പോ പലതരത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടായി. മനുഷ്യരിൽ ഇങ്ങനെയൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടായി. ഇപ്പൊ ജീവൻ ഉണ്ടായതിന് ശേഷമാണ് ബോധം ഉണ്ടായത് എന്നുള്ളതാണ് എവല്യൂഷണറി സയൻസ് പറയുന്ന അങ്ങനെ. അല്ല, ബോധത്തിൽ നിന്ന് ജീവൻ ഉണ്ടായതല്ല. അങ്ങനെ ബോധത്തിൽ നിന്ന് ജീവൻ ഉണ്ടായെന്ന് പറയുന്നവരാണ് അദ്വൈതികളും പാൻസൈക്കിസം അതിലൊക്കെ പറയുന്നത്. സയൻസ് അങ്ങനെയല്ല, സയൻസിന്റെ കാഴ്ച. അതുകൊണ്ട് ഈ തിയറികൾക്കുള്ള ഒരു ഗുണം നമ്മുടെ പഴയ തിയറികളുമായിട്ട് വരുന്ന ഏറ്റവും വലിയ വ്യത്യാസം ഇതാണ്. ഇതിന് ഇതെല്ലാം ക്ലിനിക്കൽ ഡയഗ്നോസിസിന് ഉപയോഗിക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസാണ്. അത് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരിക്കലും. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോ പിന്നെ വേറെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പഠിക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ബ്രെയിൻ ഡെത്ത്. ബ്രെയിൻ ഡെത്ത് എന്ന് വെച്ചാൽ ഒരിക്കലും തിരിച്ചു വരാത്ത പെർമനന്റ് ആയിട്ടുള്ള ലോസ് ആണ്. അപ്പോ അതിനും യന്ത്രങ്ങൾ ഉപയോഗിക്കും, പല ടെസ്റ്റുകൾ നടത്തും. അത് എത്തിക്കലാണ്, ലീഗലാണ്, ബയോളജിക്കലാണ്. അതിന് പല ഭാഗങ്ങളുണ്ട്. കാരണം ഒരാളെ ബ്രെയിനിനകത്ത് സ്ഥിരീകരിക്കണമെങ്കിൽ പല വശങ്ങളുണ്ട്. അവിടെ ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്ന പരിപാടിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഈ സയന്റിഫിക് തിയറിയാണ് അതിന്റെ അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത്. അല്ല, നിങ്ങൾ പഠിക്കുന്ന അധ്യാസമോ അതുകൊണ്ട് ബോധം ശരീരത്തിൽ വന്നെന്നോ ഇതൊന്നും അവിടെ കാൽക്കാശിന് വിലയുള്ള സാധനങ്ങളല്ല. മോക്ഷത്തിന് ഏറ്റവും നല്ലത് ചാകുന്നതാണ് ഏറ്റവും നല്ല വഴി. ഇതൊന്നും വേണ്ട. ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ പറയുന്നതല്ല. അതൊക്കെ വരും, അത് വരും. അതാണ് ഫെയ്ത്ത്, വിശ്വാസം എന്ന് പറയുന്നത്. അത് ഫെയ്ത്ത് എന്ന് പറയുന്ന അങ്ങനെ വർക്ക് ചെയ്യുന്നു. അതായത് സയൻസിന്റെ വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു സ്റ്റഡി നടത്തിയ ഒരാൾക്ക് മാത്രമേ ഒരു റോക്കറ്റ് സയൻസിന്റെ ഭാഗമാകാൻ പറ്റൂ. സയൻസിനെ കുറിച്ച് അവർക്ക് അഡ്വാൻസ്ഡ് ആയ നോളജ് വേണം. അങ്ങനെയുള്ള ഒരാളല്ല വലിയൊരു ഗ്രൂപ്പ് വിചാരിച്ചാലേ ഒരു റോക്കറ്റ് മേലോട്ട് വിടാൻ പറ്റും. അപ്പൊ അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ എന്നെ റോക്കറ്റ് വിടുന്നതിന് മുമ്പ് അതിന്റെ ചോട്ടി കൊണ്ടുവന്ന് തേങ്ങ അടിക്കും, അതിന്റെ താഴെ നാരങ്ങ കെട്ടിത്തോക്കും, തിരുപ്പതി കൊടുക്കും. അപ്പൊ അത് ഫെയ്ത്ത് എന്ന് പറയുന്ന വേറെ ഭാഗത്ത് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സയൻസും ഇതും രണ്ടാണ്, സയന്റിഫിക്കായി ചിന്തിക്കുന്നത് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അത് ബ്രെയിനിന്റെ രണ്ട് ഭാഗങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അത് ഫെയ്ത്ത് ഉള്ളവരാ വഴിക്ക് അവർക്ക് ആരുടെയും പ്രശ്നമല്ല, അവരുടെ ബ്രെയിൻ അങ്ങനെയാ വർക്ക് ചെയ്യുന്നു. ആറ്റോമിക് റിസർച്ച് സെന്റർ ഇന്ത്യയുടെ അതിന്റെ ചീഫ് ഡോക്ടർ ഭഗവന്തൻ അദ്ദേഹം സായിബാബയുടെ ഭക്തനായിരുന്നു. സായിബാബയുടെ അടുത്ത് ഇത്രയും ആൾക്കാർ പോകാൻ കാരണം, ഒരു കാരണം ഈ ഭഗവന്ത ശിഷ്യനായാണ്. കാരണം ഇന്ത്യയിലെ അന്നത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് സയന്റിസ്റ്റ് അന്ന്, അന്നൊക്കെ പത്രത്തിൽ ഞാൻ വായിച്ച വാർത്തയാണ്. ഇദ്ദേഹം സായിബാബയുടെ പിറകെ നടക്കുന്നു. അപ്പൊ പിന്നെ ബാക്കിയുള്ളവർ പോകാതിരിക്കുമോ? ഇത്രയും വലിയൊരു സയന്റിസ്റ്റ്. അപ്പോ സായിബാബയിൽ പുള്ളിയെ ആകർഷിക്കുന്ന എന്താണ്? ഈ ചെപ്പടി വിദ്യ. ഈ ചെപ്പടി വിദ്യയാണ്. കാരണം ഇദ്ദേഹം പഠിച്ചിരിക്കുന്ന സയൻസ്, പ്രയോഗിക്കുന്ന സയൻസ് എന്ത്? ഈ മാജിക് എന്താണ്? ഞാൻ ഇന്ന് ഒരു ഇതയച്ചിട്ടുണ്ട്, കണ്ടായിരുന്നു, ഇന്നൊന്നും അയച്ചിട്ടുണ്ട്. അതിനകത്തോണ്ട് ഇല്യൂഷൻ, ഇല്യൂഷൻ എന്ന് പറയുന്നത് ഇഗ്നറൻസിന്റെ ഭാഗമാണ്, അറിവിന്റെ ഭാഗമാണ്. മനുഷ്യന്റെ ഇഗ്നറൻസ്, അറിവില്ലായ്മയുടെ ഒരു ഭാഗമാണത്. അതിനു വേണ്ടിയിട്ട് അപ്പൊ ആ ഇല്യൂഷനിൽ ഭ്രമിച്ചിട്ടാണ് ഈ ഏറ്റവും വലിയ ഒരു സയന്റിസ്റ്റ് എനിക്ക് പോയതുകൊണ്ട്. അതായത് ഫെയ്ത്ത്, ഫെയ്ത്ത് അങ്ങനെയാണ് ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ലോക പ്രശസ്ത സയന്റിസ്റ്റുകളെല്ലാം അങ്ങനെ വിശ്വാസമുള്ളവരുണ്ടായിരിക്കും. അവിടെ അവരുടെ സയൻസ് അല്ല അവർ അപ്ലൈ ചെയ്യുന്നത്, സയന്റിഫിക് ആയല്ല അവരവിടെ ചിന്തിക്കുന്നത്. അവരവിടെ വിശ്വാസം അത്രേ, ഞാൻ വിശ്വസിക്കുന്നു അത് അത്രേ. അതുകൊണ്ട് അവർ മോശതാകുന്നു പറയാൻ പറ്റില്ല. കാരണം അവരുടെ ബ്രെയിൻ അങ്ങനെ ആ ഭാഗത്ത് അങ്ങനെ അവർക്ക് അവിടെ അവർക്ക് സയൻസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സയന്റിഫിക് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം സാധിക്കുമോ? സാധിക്കത്തില്ല. അതവർക്കറിയാം സയന്റിഫിക് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊരു ട്രിക്കാണോ? അതും അവരെ മനസ്സ് അംഗീകരിക്കില്ല. മറിച്ച് ഇത് ദൈവികമായൊരു ശക്തിയാണ് ഈ കാണിക്കുന്നത്. എന്നാൽ ആത്മീയമായിട്ടുള്ള ഒരുപാട് ഗുരുക്കന്മാരൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഈ ചെപ്പടി വിദ്യ കാണിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. പഴയുള്ള ആൾക്കാരൊന്നും ഇത് കാണിക്കത്തില്ലായിരുന്നു. സായിബാബ വന്നതിന് ശേഷമാണ് ഇതിന്റെ ഒരു പ്രചാരം കണ്ടു. പിന്നെ ഇത് ഒരുപാട് പേര് കാണിക്കാൻ തുടങ്ങി, ഒത്തിരി പേര്. അതിനു മുമ്പ് ഇതിന് വലിയ എന്നുവെച്ചാൽ ശ്രദ്ധയിലെ സായിബാബയാണ് ഇതിന് തുടക്കമുണ്ടത്. അത് കഴിഞ്ഞ് ഇത് ഒരുപാട് പേര് ശ്രദ്ധയുടെ സായിബാബയ്ക്കുണ്ടായിരുന്നു. ഉണ്ടെന്ന് ഇപ്പോഴത്തെ കഥകളിൽ പറയുന്നതാണ്. സായിബാബ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഉണ്ട്. ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ സായിബാബ കാണിക്കുന്നു. പിന്നെ ഇദ്ദേഹം കാണിച്ചു. പിന്നെ ഇപ്പൊ ഒരുപാട് നമ്മുടെ സുനിൽ സ്വാമി കാണിക്കുമായിരുന്നില്ല, ജയിലിൽ കിടന്ന സ്വാമി. സുനിൽ സ്വാമി ഇത് കാണിച്ച അപ്പൊ നോക്കുക, ഇത്രയും വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളാണ് തട്ടിപ്പ് കേസ് ജയിലിൽ കിടന്നത്. തട്ടിച്ചോയില്ലയോ? ഇവിടെ ജയിലിൽ കിടന്നു. മുതലമട. അപ്പൊ പുള്ളി ശിവലിംഗം ഒക്കെ ശർദ്ദിക്കുമല്ലേ? അല്ല, ശിവലിംഗം പുള്ളി ശർദ്ദിക്കുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ശിവരാത്രി ദിവസം, ശിവരാത്രി ദിവസം പുള്ളി ശിവലിംഗം ഛർദ്ദിക്കും. സായിബാബയുടെ സ്ഥിര പരിപാടിയായിരുന്നു അത്. സായിബാബയുടെ സായിബാബയുടെ സ്ഥിരം പരിപാടിയായിരുന്നു ശിവലിംഗം. ചില സമയങ്ങളിൽ അത് കോയിൻസിഡന്റ് സംഭവിക്കുന്നത് നമ്മളങ്ങ് വിശ്വസിച്ചു. ഇപ്പൊ ഞാന് ഇതാക്കി സായി ഭക്തനായിരുന്നു മുമ്പ് കുറച്ചാണ്. അവിടെ പോയിട്ടുമില്ല, കണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇതിനൊക്കെ ജോലി വിട്ടിട്ട് വേറൊരു ബിസിനസ് തുടങ്ങി അവിടെ അറബ്സിന്റെ ചെരുപ്പ് കമ്പനിയാണ്. അപ്പോ എനിക്ക് ഞാൻ സായി ഭക്തനോട് അങ്ങനെ ആൾക്കാരെ ആർക്കും ആർക്കും അറിയില്ല. അവിടെ നിന്ന് പുട്ടപ്പുറത്തു നിന്ന് ഒരാൾ വഴി എനിക്ക് രണ്ട് പാതകത്തിന്റെ ഇത് എന്റെ കൈകൊണ്ടെത്തി അവിടെ എത്തി. അപ്പോഴത്തേക്ക് അപ്പൊ ഇവര് പോയിരുന്നു വർക്കിളക്കാരാണ്, പോയിട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ അത് മനോർജിക്കുള്ളതെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ വന്നു. അതെങ്ങനെ എത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ വിശ്വസിച്ച് ചിലപ്പോ നമ്മളൊക്കെ വിശ്വസിച്ചു. ഇപ്പൊ രണ്ടുപേര് അവരെന്തായാലും സായിബയുടെ ഭക്തന്മാരായിരിക്കുമല്ലോ അല്ലേ. അപ്പൊ അവര് നമ്മളവിടെ ഒരു ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നു, നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നു സായിബാബയുടെ രണ്ടെണ്ണം കൊണ്ടുവന്നു. അതൊരു എന്താണ്, ഒരു ഇരയിട്ട് മീൻ പിടിക്കുന്ന പരിപാടിയാണ്. അതിലെന്താ അതിശയിക്കുക, ഭക്തന്മാരെങ്ങനെയാണ്? നമ്മുടെ വിശാലാം സ്വാമിയൊക്കെ ആൾക്കാരുടെ കാണുമ്പോൾ കൊണ്ട് പ്രസാദം കൊണ്ട് കൊടുക്കുമല്ലോ. അവരിപ്പോ ഭക്തന്മാരാണോ അല്ല എന്ന് നോക്കിയിട്ടാണ് കൊടുക്കാറില്ലേ. ഇതൊക്കെ എല്ലാരും ചെയ്യുന്ന കാര്യങ്ങളാണ്, ഞാനും പണ്ട് ചെയ്തിട്ടുണ്ട്. ഭസ്മൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കും. അപ്പൊ അദ്ദേഹം എന്ത് പുതിയ അറ്റംപ്സ് തുടങ്ങിക്കഴിഞ്ഞാല് ആദ്യം വിളിക്കുന്നത് വിശാലാനന്ദ സ്വാമിയാണ്. അങ്ങനെ ഒരു വിശ്വാസമാണ്, നമ്മുടെ കഷ്ടങ്ങളാണ് നമ്മളാരും വിളിക്കുന്നത്. അല്ലാതെ മനുഷ്യനെ വിശ്വസിക്കുമ്പോ ഇതൊരു നെറ്റ്വർക്കാണ്. ആര് സായിബാബയുടെ ഡിവോട്ടീസ് എന്നൊക്കെ പറയുന്ന വലിയൊരു നെറ്റ്വർക്കാണ്. അപ്പൊ അവര് കുറച്ച് ആധ്യാത്മികമായ ഒരു ചായവൊക്കെ ഉള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാല് അവര് ഈ നെറ്റ്വർക്കിലൂടെ അവരെ അടുത്ത് ഇത് എത്തിക്കും. അപ്പോ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് കൊടുക്കും. കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വിശ്വാസം വരുന്നുണ്ട്, ഞാൻ ഭക്തനായതുകൊണ്ട് എനിക്ക് തന്നു. നമ്മള് ഭക്തനാണോ അല്ലയോ, നമുക്ക് എന്തെങ്കിലും ഇതിനോട് ഒരു ചായ കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ആളാണ് എന്ന് അവര് സെലക്ട് ചെയ്യുന്നതാണ് നമ്മള്. നമ്മളത് അതിന് അത്ഭുതമൊന്നുമില്ല. ഇതിന്റെ നെറ്റ്വർക്ക് അങ്ങനെയാ വർക്ക് ചെയ്യുന്നു. എല്ലാ ഇത്തരം പ്രസ്ഥാനങ്ങളിലും ഇതൊരു അങ്ങനെ ഒരു നെറ്റ്വർക്കിലൂടെയാണ് ഇത് പോകുന്നത്. അപ്പൊ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുക, അവരെ പിടിക്കുക, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താണ് ഈ പ്രസ്ഥാനങ്ങൾ വളരുന്നത്, ആൾക്കാർ കൂടുന്നത്. അതിലെന്താ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒരു കുംഫു മാസ്റ്റർ ഇതുപോലെ ഇരുമ്പില് ബോളം തകർത്ത് വിഴുങ്ങി ഇങ്ങനെ ഇറക്കിയിട്ട് പിന്നെ തിരിച്ച് ഇങ്ങനെ എടുക്കുന്ന ഒരു ഇത് കാണിക്കും. അദ്ദേഹത്തിന്റെ അത് മാജിക്കല്ല. അതെ, അതുപോലെ എന്തോ ശിവലിംഗം ശ്രദ്ധിക്കുന്നത് ഇത് അല്ല, അത് സംഭവിക്കാണല്ലോ. നമ്മൾ എന്തായാലും ഛർദ്ദിക്കുമല്ലോ, ഛർദ്ദിക്കുമ്പോൾ നമ്മുടെ വയറ്റ് കിടക്കുന്ന എണ്ണം പുറത്തു വരുമല്ലോ. അങ്ങനെ വരുമെന്നുണ്ടെങ്കിൽ ഇതില് വലിയ ഇരുമ്പുണ്ടൊക്കെ ഇട്ടാ വരുമെന്നുള്ളതായിരിക്കും സംശയമാണ്. സായിബാബയുടെ ടിവിയിലെ കണ്ടിട്ടുണ്ട്, ഛർദ്ദിക്കാൻ ഇങ്ങനെ ഒരു തുടങ്ങുന്ന എന്തെങ്കിലും ഛർദ്ദിക്ക് സാധനം എടുക്കണമല്ലോ. അപ്പൊ ഒരു കപ്പിലൊരു ഗ്ലാസ്സിൽ വെള്ളം ഒരു ഒരു തുണി ഇങ്ങനെ മടക്കി വെച്ചിരിക്കും കുറച്ച് കട്ടിക്ക്. ആ കൈ എപ്പോ ഇത്തേം ഇങ്ങനെ, ഞാൻ കണ്ട് രണ്ടുമൂന്ന് വീഡിയോ ഞാൻ വളരെ ശ്രദ്ധിച്ചു പോകുന്നു. എപ്പോഴാണോ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്, അപ്പൊ കട്ടിയുള്ള ഒരു തുണി കൈ മടക്കി വെച്ച് അതും കാണും, വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയും ചെയ്യും. അപ്പോ എന്തെങ്കിലും അകത്തേക്ക് ചെറുതായിട്ട് വിഴുങ്ങിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ട് പുറത്തേക്ക് ഛർദ്ദിക്കുന്നതാകാം. നമ്മുടെ ഈശാ സ്വാമി ഇതുപോലെ എന്തോ കുടിച്ചിട്ട് ഛർദ്ദിച്ച അവസാനം ആശുപത്രി കൊണ്ടുപോയി എന്നൊക്കെ കേട്ടു. തിരിഞ്ഞു വന്നില്ല പുറത്ത്, ഉടനെ രാത്രി എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അങ്ങനെ ഒരു സംഭവം കേട്ടു. ശിവരാത്രിക്ക് പുളിക്കും തുടങ്ങി പരിപാടി ഛർദ്ദിക്കല്. അത് ചെറിയ സാധനമാണ്, ഇത്ര നീളമുള്ള ഒരു ശിവലിംഗമാണ് ഛർദ്ദിക്കുന്നത്. ചെറിയൊരു സാധനം, നല്ല ഷേപ്പൊക്കെ ആണെങ്കിൽ തിരിച്ചു വരാം. അപ്പോ ഛർദ്ദിക്കാനുള്ള എന്തെങ്കിലും സാധനം ഉള്ളിലേക്ക് ഇട്ടിട്ട് തിരിച്ച് ഛർദ്ദിക്കുന്നതുമാകാം. മാർക്കറ്റ് കിട്ടുന്ന സാധനം കേട്ടോ, കുംഫു പഠിച്ചൊരു ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇറക്കിയിട്ട് തിരിച്ച് മസിലിന്റെ പവറുണ്ട് വയറിന്റെ, ഈ നവളി പോലത്തെ നവളി വേറെ ഒരു കാണും ചെയ്യണം. അത് യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. എന്തായാലും ഈ തോർത്തിട്ടിട്ട് തിരിച്ച് എടുക്കുമല്ലോ. യോഗയിൽ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും. ഇത് ഛർദിച്ചിട്ട് ബുദ്ധിമുട്ട്. പക്ഷെ ജനങ്ങൾ അവിടെ ഇരിക്കുന്നവരെ സായിബാബയുടെ വായിൽ ഇങ്ങനെ തെറിച്ചങ്ങ് പോവുകയാണ്. ആ വീഡിയോ കാണിക്കുന്നു. പക്ഷെ ഒരു ഇത് പറയുന്നത് നമ്മുടെ ഈ വീഡിയോ കാം ഉണ്ടല്ലോ ശരിക്കുള്ള, അത് ശരിക്കും പ്രചാരത്തിൽ വന്നതിന് ശേഷം പിന്നെ സായിബാബ ഈ പണിയൊന്നും കാണിച്ചിട്ടില്ല. ഒരു ഇത് കാണുന്നുണ്ട് സായിബാബ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോ കൈയുടെ അടിഭാഗത്തുനിന്ന് എടുക്കുന്നു. കൈയുടെ അടിഭാഗത്തുനിന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോ കൈയുടെ അടിഭാഗത്തുനിന്ന് ഒരു സാധനം എടുക്കുന്നു. അപ്പൊ അതെങ്ങനെ കൈയുടെ അടിഭാഗത്ത് വന്നത് യൂട്യൂബിലുണ്ട് ആ വീഡിയോ. വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോ ഇതിന്റെ അകത്ത് അവര് കഴിവുള്ളവർ തന്നെയാണ്, കാരണം നമ്മൾ വിചാരിച്ചാ പറ്റില്ലല്ലോ. പക്ഷെ അവര് ടെക്നിക്കാണ്, ടെക്നിക്കിലാണ് ഇത് കാണിക്കുന്നത്. നമുക്കില്ലാത്ത കഴിവ് അവർക്കുണ്ട്. അല്ലല്ല, എല്ലാ ശിവരാത്രിക്കും പുള്ളി കാണിക്കുമായിരുന്നു. തുടർത്തുടരെ വരും, ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വരും. അങ്ങനെയും വന്നിട്ടുള്ളതാ കേട്ടിട്ടുള്ളത്. അപ്പോ അത് അസാധ്യമായ കാര്യമല്ല. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം തിരിച്ചു വരാമെങ്കിൽ എന്തെങ്കിലും മരുന്ന് ഉള്ളിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഛർദിക്കും. അപ്പോ എന്താണ് ടെക്നിക്ക് എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അത് അത് തന്നെ വയറ്റിനകത്തെ കെട്ട് കൊണ്ടുവരും, പിന്നെ അതിനെ പുറത്തെടുക്കും. സമയായ തോന്നുന്നുണ്ടോ നിർത്താൻ?